സമാധി എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഇത് സമാധിയെ കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ മറ്റ് പല സ്ഥലത്തും മറ്റു പല പലരും ഇതുപോലെയൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് സമാധിയെ. അപ്പൊ അതും നമ്മളെപ്പോഴും താരതമ്യം ചെയ്താൽ മനസ്സിലാക്കും. വ്യാഖ്യാനമൊക്കെ എഴുതുന്ന അങ്ങനെയാണ്, വേറൊരു വ്യക്തി അല്ലെങ്കിൽ വേറൊരു ആളും പറഞ്ഞിരിക്കുന്നതും എഴുതിയിരിക്കുന്നതുമൊക്കെ കഴിയുമ്പോൾ ഇത് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എന്താണ് ഈ പറയുന്നതൊക്കെ അത് പറഞ്ഞതും ഇതും ഒരുപോലെ തന്നെയാണ്. ഗുരുവിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല, ചുരുക്കിയേ പറഞ്ഞിട്ടുള്ളൂ. ആ അങ്ങനെ പലയിടത്തും പറഞ്ഞിരിക്കുന്നു, പക്ഷെ പറഞ്ഞിരിക്കുന്നത് വളരെ ചുരുക്കി. പലരുടെ പാലൊന്നു കൊടുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു, വളരെ ചുരുക്കി പറഞ്ഞിരിക്കുമ്പോൾ ഇനി സമാധി എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചില്ലെങ്കിലും നമ്മളത് പിന്നെ മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്നതുമായിട്ട് നമുക്കപ്പോൾ താരതമ്യം ചെയ്ത് നോക്കേണ്ടി വരും. ടീച്ചറുടെ ചോദിക്കുക, ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ, ഇത് സമാധി എന്ന് പറഞ്ഞു. അങ്ങനെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇത് രണ്ടും ഒരുപാട് ഇരിക്കും. മറ്റു സ്ഥലത്തൊക്കെ ഇത് ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ യോഗശാസ്ത്രത്തിൽ സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതം ഇങ്ങനെ വിശദീകരിച്ച് അത് തന്നെ വിതർക്ക വിചാര ആനന്ദ അസ്മിത എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിശദീകരിച്ച് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അവിടെ നോക്കുമ്പോൾ അത് അവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കുന്നു. അല്ല വെറുതെ പറയുന്നതല്ല, അതുകൊണ്ടാണ് നമുക്കവിടെയൊക്കെ ഇതിന്റെ വിശദീകരണം വ്യാഖ്യാനം ആവശ്യമായിട്ട് വരുന്നത്. വ്യാഖ്യാനം വേണ്ടി വരുന്നത് അതുകൊണ്ട് കേട്ടാ നമുക്ക് കാര്യം മനസ്സിലാക്കുകയും പിന്നെ എന്തിനാ വ്യാഖ്യാനിക്കുന്നു. നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും, വിശദീകരിക്കേണ്ടി വരും. നമുക്ക് മനസ്സിൽ തോന്നിയൊക്കെ അങ്ങ് വ്യാഖ്യാനിക്കാൻ പറ്റും, എനിക്ക് ഇങ്ങനെയാ തോന്നുന്നു. ഒരു വ്യാഖ്യാതാവ് ഇങ്ങനെ വ്യാഖ്യാനം എഴുതിയിരുന്നു, വളരെ പ്രസിദ്ധനായ ഒരു വ്യാഖ്യാതാവ് ഇതേപോലെ വ്യാഖ്യാനം എഴുതി. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടെന്ന്, ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ എഴുതിയത്, എന്റെ മനസ്സിൽ തോന്നി ഞാൻ എഴുതി. ഇങ്ങനെ പറഞ്ഞു, എന്റെ മനസ്സിൽ തോന്നി ഞാനങ്ങ് എഴുതി. അങ്ങനെ മനസ്സിൽ തോന്നി എഴുതി അവിടെ ചെന്നേക്കും, ഓരോരുത്തർക്കും മനസ്സിൽ ഓരോന്ന് തോന്നും അല്ലേ. അപ്പൊ മനസ്സിൽ തോന്നുന്ന പോലെ എഴുതാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും. ഇനി നമുക്ക് മനസ്സിൽ തോന്നി എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരത് വായിക്കണമെന്നില്ല, വായിച്ചാൽ തന്നെ അതിനെ അംഗീകരിക്കണമെന്നില്ല, അതൊന്നും സംഭവിക്കണമെന്നില്ല. അപ്പോൾ നമ്മള് അത് എഴുതുമ്പോൾ പരിശോധിക്കണം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇതിൽ യോജിക്കുമോ, യോജിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ്, ഇത് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇതുപോലെ തന്നെ പല സ്ഥലത്തും പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഉണ്ടാകുന്ന ബോധോദയത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ചിത്തിലൊടുക്കി ചിത്തമായി നിൽക്കണം, ഇങ്ങനെയൊക്കെ പല സന്ദർഭങ്ങളിലും പറയുന്ന കേൾക്കുമ്പോൾ ഇതെല്ലാം ഏകദേശം ഒരുപോലെയാണ്. അത് പറയുന്നത് എന്താണോ അത് ഈ പറയുന്നത് സമാധിയാണ്. അതാ നമ്മുടെ മനസ്സിൽ തോന്നിട്ട് എന്തെങ്കിലും ഒന്ന് വ്യാഖ്യാനിച്ച് എന്നൊക്കെ പറയുന്നത് അറിവില്ലായ്മയാണ്. അങ്ങനെ ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അറിവുള്ളവർ അംഗീകരിച്ച് തരത്തില്ല. നമുക്ക് എഴുതാൻ പറ്റും, പ്രസിദ്ധീകരിക്കാനും ആളുണ്ടെങ്കിൽ പ്രസിദ്ധീകരിക്കാം, അതേക്കു പിന്നെ അതൊന്നും ഇന്നലെ നിൽക്കത്തില്ല. അല്ലെങ്കിൽ അതൊക്കെ ഇതിനെ കുറിച്ച് ധാരണയില്ലാത്ത ഒരാൾക്കാർ കുറെ ആൾക്കാരുടെ ഇടയ്ക്ക് നിലനിൽക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അഭിപ്രായം പ്രാമാണികമായിരിക്കണം. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ നമ്മുടെ എന്തെങ്കിലും വേണം. അതുകൊണ്ടാണ് അവിടെ വന്നത്. സമാധിയെ കുറിച്ച് എന്തിനു പറഞ്ഞു? കാരണം ഇവിടെ പറഞ്ഞു അവിദ്യാകല്പിതം. അപ്പൊ ഈ അവിദ്യാകല്പിതം എന്ന് മനസ്സിലാക്കണ്ടേ? അങ്ങനെ മനസ്സിലാക്കി വിദ്യ കൊണ്ട് കല്പിതമാണ്. അത് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് എന്ത്? സമാധി. സമാധിയിലെത്തുന്ന ഒരാൾക്ക് സമാധി കഴിഞ്ഞിട്ട് ജാഗ്രതയിലേക്ക് വരുമ്പോൾ പറയാം ഇതൊക്കെ കല്പിതമാണ് എന്ന് പറയാം. അതെന്തുകൊണ്ട്? പ്രപഞ്ചാനുഭവം ഉറക്കത്തിനല്ലല്ലോ ഉണ്ടെന്നിട്ട് ആരെങ്കിലും പറയാറുണ്ടോ കല്പിതമാണ്? പ്രപഞ്ചാനുഭവം ഇല്ലാതുകൊണ്ട് പ്രപഞ്ചം കല്പിതമെന്ന് പറയുകയാണെങ്കിൽ ഉറക്കത്തിൽ നിന്നുണ്ടെന്ന് എന്നിട്ട് എല്ലാവരും പറയുന്ന എന്താണിത്? കല്പിതമാണ്. പിന്നെ എങ്ങനെ സമാധി എന്ന് വരുമ്പം വിചാരം ചെയ്ത് ബോധിച്ചെങ്കിൽ പിന്നെ സമാധി വേണ്ടല്ലോ. സമാധി എന്ന് വന്നിട്ടാണ് കല്പിതം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. സമാധിയുടെ ഒരു വിശേഷം ഞാനും ഉണ്ടായി. സമാധി എന്ന് പറയുന്ന തന്നെ ഒരു വിശേഷമായ ജ്ഞാനം ഉണ്ടാകുന്ന അവസ്ഥയാണ്. അവിടെ ഉണ്ടായ അറിവ് എന്ന് പറയുന്നത് സത്യത്തെക്കുറിച്ചുള്ള അറിവാണ്. അഹം ബ്രഹ്മാസ്മി എന്നുള്ള അറിവെന്ന് പറയുന്നത് എന്താണ്? സത്യജ്ഞാനമാണ്. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് സത്യജ്ഞാനമാണ്, വിശേഷമായ അറിവാണ്. അങ്ങനെ ഒരറിവുണ്ടായതിനു ശേഷം അയാള് പിന്നെ ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, സമാധിയിൽ നിന്ന് വന്നു വന്നിട്ട് ഈ ലോകത്തെ നോക്കുമ്പോ ഒന്ന് അവിടെ ഇത് സത്യമാണ് എന്താണെന്ന് അറിഞ്ഞു. പിന്നെ അതൊരു അയാളുടെ മനനം വിചാരം, ആ വിചാരം എല്ലാം കൊണ്ടിട്ട് അയാളുടെ ജാഗ്രതയിൽ തീരുമാനിക്കുന്നു, അപ്പൊ താൻ സത്യമാണെങ്കിൽ ബാക്കിയുള്ള എല്ലാം എന്താണ്? അവിദ്യാകല്പിതം സ്വപ്നി, തന്നിൽ ഇതൊക്കെ കല്പിതമാണ്. കാരണം താനാണല്ലോ സത്യം എന്നറിഞ്ഞത്, ഇതിനെയൊന്നുമല്ലല്ലോ സത്യം എന്നറിഞ്ഞത്. ഇതെല്ലാം കല്പിതമാണെന്ന് അയാൾക്ക് സമാധിയിൽ നിന്ന് ഉണർന്നു വരുന്ന ഒരാളാണ്. സമാധിയുടെ ജ്ഞാനവും അതുവരെയുള്ള അയാളുടെ അറിവും രണ്ടും കൊണ്ട് അയാൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നു. അങ്ങനെ പറയാം, അതൊരു രീതി. പിന്നെ മറ്റൊരു രീതി നേരത്തെ പറഞ്ഞു, എന്താണ്? അങ്ങനെ ഇത് അവിദ്യാകല്പിതമാണെന്ന് അറിയുന്നു നേരത്തെ. സമാധിക്ക് മുമ്പ് എങ്ങനെയാണോ സമാധി പോയാൾ അറിഞ്ഞത്, അതുപോലെ ഒരാൾ എന്ത് ചെയ്യുന്നു? അറിയുന്നു. എങ്ങനെ അറിയും? ഏതെങ്കിലും തരത്തിൽ അറിയും. ഒന്നുകിൽ അയാളുടെ ഗുരു പറഞ്ഞു കൊടുത്താകും, അല്ലെങ്കിൽ അയാളൊരു ബുക്ക് വായിച്ചറിഞ്ഞാകും, അല്ലെങ്കിൽ അയാളിങ്ങനെ വിചാരം ചെയ്ത് ചിന്തിച്ച് അങ്ങനെ അറിഞ്ഞാകും. ഏതെങ്കിലും തരത്തിൽ അയാൾ ഇതിനെ അറിയുന്നു, പിന്നെ അയാളതിനെ കുറിച്ച് ചിന്തിക്കുന്നു. അയാൾക്ക് വിചാരത്തിലൂടെ ബോധ്യം വരുന്നു, ആ ഇത് സത്യമെന്താണ്. പിന്നെ സത്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇത് അവിദ്യാകല്പിതമാണ്. അങ്ങനെയും സംഭവിക്കാം, അങ്ങനെ അയാൾക്ക് അറിയാൻ പറ്റും. ഇത് അറിയണോ എന്നുള്ളതാണല്ലോ. അറിയണം എന്ന് പറഞ്ഞാൽ എന്തായാലും ജാഗ്രതയിൽ അത് അറിഞ്ഞേ പറ്റും. മനസ്സിലായി. വിചാരം ചെയ്ത് അറിഞ്ഞാലും സമാധിയിൽ അറിഞ്ഞാലും ഇത് ആത്യന്തികമായി എവിടെ അറിയണം? എന്തുകൊണ്ട്? ജാഗ്രത്തിൽ അറിഞ്ഞു കഴിഞ്ഞാലേ ഇത് സമാധി ഒരാൾ അറിഞ്ഞെന്നിരിക്കട്ടെ, താൻ സത്യമാണ്. സമാധി ഇരുന്നുകൊണ്ട് ശിഷ്യനോട് പറയാൻ പറ്റും? അത് പറ്റത്തില്ല. സമാധി ഇരുന്നുകൊണ്ട് പറയാൻ പറ്റില്ല. സമാധി വെട്ട് ഇങ്ങോട്ട് വന്നിട്ട് പറയണ്ട. ജാഗ്രത എന്തായാലും ജാഗ്രതയൊന്ന് പറയും. അതുകൊണ്ടാണ് തന്നെ നിജസ്മൃതി എന്ന് നാം പറയുന്നത്. സമാധിയെ വെച്ച് നോക്കുമ്പോഴാണ് ഇത് സ്മൃതിയാകുന്നത്. സമാധി അറിഞ്ഞു, ജാഗ്രത വരുമ്പോ അതിനെ സ്മരിച്ചുകൊണ്ട് ആള് പുസ്തകം എഴുതുന്നു, ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ മറ്റു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. അവിടെ എല്ലാം അയാളുടെ സമാധിയിലെ അപരോക്ഷമായ ജ്ഞാനത്തിന്റെ സ്മൃതി. അപ്പോ ഇത് പുറത്താരെങ്കിലും അറിയണമെങ്കിൽ, താനല്ലാതെ ഇത് മറ്റാരെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഉപദേശിക്കണമെന്നുണ്ടെങ്കിൽ, വേറൊരാൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ, എന്തായാലും ജാഗ്രതയിൽ തന്നെ എന്റെ ജ്ഞാനം ഉണ്ടാകണം. ഇപ്പൊ സമാധിയിൽ പ്രത്യക്ഷം അല്ലെങ്കിൽ അപരോക്ഷം എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ സമാധിയിലാണ് അപരോക്ഷം ജ്ഞാനം ഉണ്ടാകുന്നത് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ജാഗ്രത പിന്നെ എന്തായിരിക്കും? ജാഗ്രത എന്തായിരിക്കും? ഇതാണ് ഞാൻ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്, സ്മൃതിയായിരിക്കും. അപരോക്ഷമായ ഞാൻ സമാധിയിലാണ് ഉണ്ടായത്, അപ്പൊ ജാഗ്രത അതിനെ സ്മരിക്കാനും പറ്റും. അതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്, നിജസ്മൃതിയെ നിരാകരിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അതാണ്. അപ്പോ ആ സ്മൃതി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇതിനെ നിഷേധിക്കുന്നത്, സത്യമല്ല അവിദ്യ കൽപ്പിതം എന്ന് നാം പറയുന്ന അതുകൊണ്ട്. അതല്ലെങ്കിൽ പിന്നെ ഒരു വഴി എന്താണ്? ഇവിടെ തന്നെ ചിന്തിച്ചുറപ്പിക്കുന്നു. സമാധിയിലൊന്നും എല്ലാവർക്കും പോകാൻ പറ്റത്തില്ല. സമാധി പോകണമെങ്കിൽ അതിന്റെ സമാധിക്ക് പറ്റിയ മനസ്സൊക്കെ വേണം. അത് ഉള്ളവർക്ക് സമാധി പോകാൻ പറ്റും. ഇപ്പൊ സമാധി പോയില്ലെന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഇത് അറിയണ്ടേ? അറിഞ്ഞാ പോരെ? സമാധി പോയിട്ടും ജാഗ്രത വന്ന് അറിയേണ്ടി വന്നു. സമാധിയിൽ അറിഞ്ഞ ഒരു ഗുണം പറയുന്നത്, സമാധിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. സമാധിയിൽ അറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഗുണം? ജാഗ്രത നിശ്ചയിക്കത്തില്ലേ? പ്രപഞ്ചബോധമില്ല, അതാണ് സമാധി. സമാധിയിൽ ആനന്ദം ഉണ്ടെന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. ആനന്ദമുള്ള സമാധി, ആനന്ദം ഇല്ലാത്ത സമാധിയുണ്ട്. പിന്നെ എന്താ പ്രയോജനം? അതായത് അജ്ഞാനം എന്ന് പറയുന്ന, അവിദ്യ എന്ന് പറയുന്നത്, അത് ഭാവരൂപമോ അല്ലെങ്കിൽ ഭാവ വിലക്ഷണം അനിർവചനീയമോ എന്നൊക്കെ കണക്കാക്കുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ എന്ന് കരുതുകയാണെങ്കിൽ സമാധിയിലെ ജ്ഞാനം ഉണ്ടായാലേ അത് നശിക്കത്തുള്ളൂ. അതൊരു സിദ്ധാന്തത്തിനനുസരിച്ചാണ് സ്വീകരിക്കേണ്ടത്. അജ്ഞാനത്തിന് അവിടെ ഒരു നിലനിൽപ്പുണ്ട്, ആ നിലനിൽപ്പില്ലാതാവണമെങ്കിൽ സമാധി തന്നെ പോകണം എന്നാണ്. ആ നിലനിൽപ്പിന ഭാവം അല്ലെങ്കിൽ അനുവജനീയം എന്നൊക്കെ പറയുന്നു. അതില്ലാതാവണമെങ്കിൽ ആ വിദ്യ അവിടെ നശിക്കത്തുള്ളൂ. അവിടെ അപരോക്ഷമായ ജ്ഞാനം കൊണ്ട് അത് നശിക്കത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ ഒന്നിനെ സ്വീകരിച്ചില്ലെങ്കിൽ, അങ്ങനെ ഒന്നിനെ സ്വീകരിച്ചുകൊണ്ടാണ് ഒരാൾ അഭ്യസിക്കുന്നു, സമാധി ചെല്ലുന്നു, സമാധി അജ്ഞാനം നശിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരാൾ അംഗീകരിക്കുന്നേ ഇല്ല. ഇല്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് ജാഗ്രത മതി. ജാഗ്രതത്തിലെ നിശ്ചയം കൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെ അവിദ്യ എന്ന് പറഞ്ഞാൽ അജ്ഞാന സംശയ പരിയങ്ങളാണ്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാ എത്ര പറഞ്ഞാലും തെളിയിക്കേറത്തില്ല. എന്താണ് അജ്ഞാനം? ജ്ഞാനാഭാവമാണ്. പിന്നെ ഈ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിപരീത ജ്ഞാനാവാം, സംശയമാവാം. ഇത്രയേ ഉള്ളൂ അജ്ഞാനമെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മാറും. രണ്ടായാലും എന്ത് ചെയ്യുന്നു? അയാൾക്ക് ബോധിക്കുന്നു ഇതൊക്കെ അവിദ്യാകല്പിതമാണ്. ഇത് അവിദ്യാകല്പിതമെന്ന് ബോധിക്കാം. അതോടൊപ്പം തന്നെ ഇതിനെങ്ങനെ അറിയാം? ഇതിനെ അവിദ്യാകല്പിതമെന്ന് ബോധിക്കാം ജഗത്തിന്. പിന്നെ എങ്ങനെ ബോധിക്കും? സത്യം ഇങ്ങനെ അറിയുന്നവൻ എങ്ങനെ ബോധിക്കുമെന്നാണ്. വിദ്യ ഈ അഹം ബ്രഹ്മാസ്മി എന്നുള്ള അറിവുള്ളവൻ ഈ ലോകത്തിനെ എങ്ങനെ കാണും? എത്രയോ തവണ പറഞ്ഞു, ബ്രഹ്മമായിട്ടും കാണാം, കല്പിതമായിട്ടും കാണാം, ബ്രഹ്മമായിട്ടും കാണാം. രണ്ടും ശരിയാണ്. അപ്പൊ പിന്നെ കല്പിതം എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? ഇത് ബ്രഹ്മമാണെങ്കിൽ ആ പറയുന്നതിന് ഒരർത്ഥം വേണമല്ലോ. അപ്പൊ കല്പിതം എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? അതും പറഞ്ഞിട്ടുള്ളതാ. എന്താണ് കല്പിതം എന്ന് വെച്ചാൽ? പിന്നെ കല്പിതമെന്നും പറയാം, ബ്രഹ്മമെന്നും പറയാം, രണ്ടും പറയും. അപ്പൊ പിന്നെ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ശരി, കാണുന്നതെല്ലാം ബ്രഹ്മം. അപ്പൊ പിന്നെ കല്പിതം എന്ന് രണ്ടും പറയാമെന്നാ പറഞ്ഞത്. അപ്പൊ കല്പിതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറയും? പറയുന്നു കല്പിതം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ടില്ല. അന്യമാണെങ്കിൽ കല്പിതം, അത് പറഞ്ഞിട്ടില്ലേ എത്രയോ തവണ പറഞ്ഞിട്ട്. അന്യമായി കാണുമ്പോഴാണ് കല്പിതം. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി ഇതൊക്കെ കാണുകയാണെങ്കിൽ ഇത് കല്പിതം അല്ല. ഇത് ബ്രഹ്മം തന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ എന്താ കല്പിതമായിട്ടുള്ളത്? അങ്ങനെ എന്ന് വെച്ചാൽ പല പ്രക്രിയകൾ പല രീതിയിൽ ഈ പറയുന്ന കാര്യത്തെ മനസ്സിലാക്കാം. ഇന്ന രീതിയിലേ മനസ്സിലാക്കാവുന്നില്ല. പക്ഷെ എന്റെ ശരിയായ താല്പര്യം മനസ്സിലാക്കിയാണ് പല രീതിയിലും മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ പല രീതിയിലും വിശദീകരിക്കാം. അത് പല പ്രക്രിയകൾ എന്ന് പറയുന്നതാണ്. അപ്പൊ എവിടെ ആയാലും ശരി, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതും ശരിയാണ്. അവിദ്യാകല്പിതം ജഗത്ത് എന്ന് പറയുന്നതും ശരിയാണ്. സർവം ഖണ്ഡിതം ബ്രഹ്മ, ഇതെല്ലാം ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞാലും സർവം ഹി സച്ചിദാനന്ദം സ്നേഹ നാനാസ്തി കിഞ്ചന, അങ്ങനെ പറഞ്ഞാലും ശരിയാണ്. പ്രക്രിയാഭേദമേ ഉള്ളൂ, നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ഓരോ രീതികളും, അതിന് കഴിഞ്ഞൊന്നുമില്ല. ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ അതെന്താണെന്ന് ചോദിക്കും, പിന്നെ വാവിളിച്ചിരിക്കരുത്. പല തരത്തിൽ ഇതിനെ കുറിച്ച് പറയും, അതെല്ലാം അറിഞ്ഞിരിക്കണം. ഇത് കല്പിതമായി, എവിടെ കല്പിതമായി? ആത്മാവിൽ കല്പിതമായി. ആര് കല്പിച്ചു? അപ്പൊ അയാൾ ആര് കല്പിച്ചു? ഇതിനെ കല്പിച്ചത് അജ്ഞാനി. അപ്പൊ അജ്ഞാനി ആരാ കല്പിച്ചത്? ഈശ്വരനെയോ? ആര് കല്പിച്ചു? ഈശ്വരൻ ഈശ്വരനെ കല്പിച്ച. അപ്പൊ ഈശ്വരന്റെ ഒരു കല്പനയാണ് ഈശ്വരൻ. ഈശ്വരനെ ആര് കല്പിച്ചെന്ന ചോദിച്ചു? ഇതിനെയൊക്കെ കല്പിച്ചത് ഈശ്വരനാണെങ്കിൽ ഈശ്വരനും കല്പിക്കാൻ ഒരാൾ വേണ്ടേ? ചോദിക്കുന്നത് ശരിയല്ലേ? അതൊക്കെ പറഞ്ഞതാണ്. നിങ്ങളിതെല്ലാം, നിങ്ങൾ എവിടെയാ താമസം? ശിവനും മഠത്തിലാണോ അത് വേറെ എവിടെയെങ്കിലും ആണോ? കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൽപ്പിച്ചു എന്നുള്ള അർത്ഥമല്ല, പറഞ്ഞതാ. പിന്നെന്താ അർത്ഥം? ആരുടെ സങ്കല്പം? കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ഇതൊരു കൽപ്പന പോലെ. ഏത് കൽപ്പന പോലെ? സ്വപ്നത്തിലെ കൽപ്പന പോലെ. പോലെ എന്ന് പറഞ്ഞാൽ അതാണോ? എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രതീതിയാണ്. പ്രത്യേകിച്ച് ഒരാളും കൽപ്പിച്ചതല്ല. അങ്ങനെ ഓരോരുത്തരും കൽപ്പിച്ചതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഒരുപോലെ ഇരിക്കും. ഇപ്പൊ എന്റെ ഇരിക്കുന്ന ഈ മൊബൈലും ഓരോരുത്തരും കൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കൽപ്പിച്ചോളി. കൽപ്പിച്ചതല്ല, ഇതൊരു കൽപ്പന പോലെ എന്ന് പറയുന്നു. അങ്ങനെയാണ് നമ്മൾ സ്വപ്നത്തിൽ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായത് പോലെ. എന്ന് പറഞ്ഞാൽ എന്താ സ്വപ്നത്തിലെ കൽപ്പന പോലെ എന്ന് പറഞ്ഞാ? സത്യമുണ്ട്, ഇത്രയേ ഉള്ളൂ. ഇതൊരു ആത്യന്തികമായ സത്യം അല്ല. അതിനാ സത്യമല്ലെന്ന് പറയുന്ന ആരെങ്കിലും പറഞ്ഞത് സത്യമാണെന്ന്? പിന്നെ ഇതിനാ സത്യമല്ല എന്ന് പറയുന്നു. നമുക്കിത് സത്യമായിട്ടാണ് അനുഭവപ്പെടുന്നത്, അതുകൊണ്ട് പറയുന്നു. എന്റെ മുമ്പേയിരിക്കുന്ന മേശയും പുസ്തകവും ഒക്കെ എനിക്ക് സത്യമാണ് പറഞ്ഞിട്ടുള്ളത്. സത്യമായി അനുഭവപ്പെടുന്നത് കൊണ്ട് പറയുന്നു. നിങ്ങൾക്കിതൊക്കെ സത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇത് ആത്യന്തികമായൊരു സത്യം അല്ല. അതുകൊണ്ടാണ് അത്രയുള്ളൂ. പ്രതീതി എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പൊ കൽപ്പന എന്ന് പറഞ്ഞാൽ പ്രതീതി. പ്രതീതി എന്ന് പറഞ്ഞാൽ ആത്യന്തികമായൊരു സത്യം അല്ല. ആത്യന്തികമായ സത്യം അല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അനുഭവത്തില് സത്യം തന്നെയാണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ സത്യത്തെ കുറിച്ച് കൂടുതൽ അങ്ങോട്ടൊരു ഗവേഷണം നടത്തി പോയ അപ്പം മനസ്സിലാക്കുന്നതാണ് ആത്യന്തികമായ ഒരു സത്യമല്ല. അത് നമുക്ക് യുക്തിയിലൂടെ മനസ്സിലാക്കാം. അത് യുക്തിയിലൂടെ മനസ്സിലാക്കി തരികയാണ്. അത് ആത്യന്തികമായ സത്യമല്ല എന്നാ സത്യമായിട്ട് നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് വിദ്യ കല്പിതമെന്ന് പറയുന്നു. അപ്പോ അവിടെ വന്ന് അധികമായിട്ട് വന്നത് കല്പിതമാണ്. കല്പിതമാകുന്നതിന് എന്ത് വേണം? അവിദ്യ വേണം. അവനെന്തായി അവിദ്യ? ഉം ഇത് ഈശ്വര കല്പന എന്ന് വെച്ചാൽ ഇതെല്ലാം ഈശ്വരനിലാണ് പ്രതീതമായി. അപ്പൊ ഈശ്വരൻ എന്തുകൊണ്ട് പ്രതീതമാകുന്നു? ഈശ്വരന്റെ ശക്തി. അതെന്താണ് ആ ഈശ്വരന്റെ ശക്തി? അത് ഈശ്വരൻ ഒന്നും വേറെയല്ല, ഈശ്വരൻ അങ്ങനെ ഒരു ശക്തിയുണ്ട് അത്രയല്ല. ആ ശക്തി കൊണ്ടാണിത് കൽപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇതുവരെ പറഞ്ഞതിന്റെ ചുരുക്കമാണ്, പുതിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉണ്ടായിരിക്കുന്നതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറയുന്നത്. ശക്തിരസ്ത്യാത്മന കാചിത് ദുർഘടാന പൃഥക് സ്വത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എവിടെ പറഞ്ഞു? ദർശനമാണ്. അപ്പൊ അതെല്ലാം നമ്മൾ അംഗീകരിക്കണം, ഓർമ്മയിൽ കൊണ്ടുവരണം. എന്നാലേ അതിന്റെ മൊത്തം ഉത്തരം കിട്ടത്തുള്ളൂ, എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടത്തുള്ളൂ. അതാണ് അതിന്റെ ചുരുക്കമായി ധരിച്ചു വെക്കേണ്ടത്. ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴേ ഈ അവിദ്യാ കല്പിതം എന്ന് പറയുന്നതിന്റെ ഒരർത്ഥം വ്യാപ്തി മനസ്സിലാകത്തു. അല്ല, ആരെങ്കിലും കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചാണ് ആര് കൽപ്പിച്ചു എന്ന് ചോദിക്കും. അപ്പൊ എങ്ങനെയാണ് സ്വപ്നം ഒരു കൽപ്പന പോലെ തന്നിൽ നടക്കുന്നത്, അതുപോലെ ആത്മാവിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് കൽപ്പന എന്ന് പറയാനൊരു പ്രധാന കാരണം നമ്മളിതിനൊക്കെ അറിയുന്നു. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയുമ്പോഴാണ് ഇത് നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. ഉറക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അറിയുമ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം വരുന്നത്. മൊത്തത്തിൽ അറിവിനെയാണ് പറയുന്നത് കൽപ്പന അല്ലെങ്കിൽ പ്രതീതി എന്ന് പറയുന്നത്. അപ്പോ കൽപ്പിക്കാൻ വേറെ ഒരാളൊന്നും വേണ്ട. എവിടെയാണോ ഇതൊക്കെ അനുഭവപ്പെടുന്നത് അവിടെ തന്നെയാണ് ഇത് അസത്യമായതുകൊണ്ട് ഇത് കൽപ്പനാരൂപത്തിൽ നിൽക്കുന്നു. അപ്പൊ അസത്യം എന്ന് പറയുന്നത് വളരെ ഒരു വിപുലമായ അർത്ഥത്തിലാണ്. ഇപ്പൊ എന്റെ കയ്യിലൊരു ഗ്ലാസിന്റെ പാത്രം ഇരുന്നു താഴെ വീണ് ഉടഞ്ഞുപോയി, അതും അസത്യമാണ് അല്ലേ? വാർത്ഥത്തിലല്ല പറയുന്നത്. ഇവിടെ അസത്യം ഒന്നും എന്തുകൊണ്ട് പറയുന്നു? ഇപ്പോ ഗ്ലാസ് കയ്യിലിരുന്ന് ഉടഞ്ഞു വീണു ഉടഞ്ഞു, അസത്യമല്ല, അസത്യമാണ്. ചില്ലികളായി അല്ലേ, പൊടിയായി ഇല്ലാതായോ രൂപാന്തരം പ്രാപിക്കുന്നേ ഉള്ളൂ. നാളെ അത് വേറെ രൂപത്തിൽ വരും. പിന്നെ അസത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ രൂപാന്തരം പ്രാപിക്കുന്നതാണ്, നശിക്കുന്നതാണോ, പുതുതായിട്ടുണ്ടാകുന്നതാണോ? അതൊന്നുമല്ല. പിന്നെയോ എന്താണ് അസത്യം എന്ന് പറഞ്ഞു? ഇതിന് അസത്യം ഒന്നൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് അസത്യം. പൊടിഞ്ഞു പോകുന്നതോ മറ്റെന്തെങ്കിലും ആവുന്നതല്ല, ഒരാൾക്ക് വിചാരം ചെയ്ത് ബോധിക്കാൻ പറ്റും. അതിനിത് അസത്യമാണോന്നില്ല, ഇല്ലാതാവണമെന്നില്ല. മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അസത്യം ഒന്ന് മനസ്സിലാക്കുന്നതിന് കുട ഉടഞ്ഞു പോകേണ്ട കാര്യമുണ്ട? അത് വിചാരം കൊണ്ടൊരാൾക്ക് വരുന്ന ബോധ്യപ്പെടലാണ്. അത് വസ്തു നശിച്ചാലും നിലനിന്നാലും ഉണ്ടായില്ലെങ്കിലും നമുക്ക് പറയാം ഇത് അസത്യമാണ്. ഉണ്ടായി നിലനിൽക്കുമ്പോഴും പറയാം അസത്യമാണ്. നശിച്ചാലും നമുക്ക് പറയാം ഈ നശിച്ചു പോയത് എന്താണ്? അസത്യമാണ് എന്ന് പറഞ്ഞാൽ അസത്യം എന്ന് പറയുന്ന എന്റെ ഭൗതികമായ നിലനിൽപ്പിനെ ആശ്രയിച്ചല്ല പറയുന്നത്, മറിച്ച് അതിനെ സംബന്ധിച്ചുള്ള ഭൗതികമായ വിചാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അത് രണ്ടും രണ്ടാണ്. വസ്തുവിന്റെ സ്വരൂപസ്ഥിതി അനുസരിച്ച് നശിക്കണമെന്ന് പറയണമെങ്കിൽ ഇത് ഉടഞ്ഞു പോകണം, ഈ പുസ്തകം എടുത്ത് കത്തിക്കണം, അല്ലേ? പക്ഷെ നമ്മൾ വിചാരം ചെയ്ത് ബോധ്യപ്പെടണമെങ്കിൽ ഇതിനെ കത്തിക്കേണ്ട കാര്യം ഇല്ല. സ്വയം ഒരു ബോധ്യപ്പെടലാണ്, ഇത് സത്യമല്ല, മണ്ണ് സത്യമാണ് മൺപാത്രം. അതിന് അത് ഉടച്ചു കാണിക്കേണ്ട കാര്യമില്ല. ഉടച്ചു കാണിച്ചാൽ അങ്ങനെ മനസ്സിലാക്കാനും പറ്റില്ല. ഇനി പാത്രം എടുത്ത് ഉടച്ചെന്നിരിക്കട്ടെ, ഈ ബോധമായ കൊണ്ടാകത്തില്ല. നമ്മൾ എത്രയോ പാത്രങ്ങൾ ഉടയുന്നുണ്ട്, പക്ഷെ മണ്ണ് മാത്രമാണ് സത്യം, പാത്രം അസത്യമാണെന്ന് അത് കണ്ടുകൊണ്ട് ബോധ്യപ്പെടുത്തില്ല. ഇത് പറയുന്നത് വിചാരം കൊണ്ട് ബോധ്യപ്പെടുന്നതാണ്, അതിന് ഉടയുന്ന കാണണമെന്നില്ല. അതിന്റെ യുക്തി മനസ്സിലാക്കിയാണ്. അങ്ങനെയാണ് അതിവിടെ പറയുന്നത് അവിദ്യാകല്പിതം സ്വപ്നി. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ട് പോയാലും ഒരാഴ്ച കഴിഞ്ഞ് ചോദിക്കുമ്പം വീണ്ടും എനിക്ക് അതേ കാര്യം തന്നെ ആവർത്തിച്ച് പറയേണ്ടി വരുന്നു. കുറച്ചുകൂടെ പുരോഗമിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഒന്നും പുതിയതായി ഒന്നും പറയാൻ കാണത്തില്ല. എന്നും ഒരേ കാര്യം തന്നെ പറയേണ്ടി വരും.